ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാതതിലേറെ കിളി അങ്ങോട് കൊത്തി ഇങ്ങോട് കൊത്തായി. കിളിച്ചുണ്ടൻ മാമ്പഴമീ കിളി കൊത്താ തേൻപഴമീ തളിർ ചുണ്ടിൽ പുത്തിരി മുത്തായി ചിറ്റിയിൽ എന്നെ കാത്തുവച്ചോ. ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാ